മാലാഖമാരുടെ രൂപമോ വിണ്ണിലെ വൃന്ദത്തിൻ ഭാവമോ മഴവില്ലിൻ നിറമോ താരാനീ മന്ദസ്മിതം തൂകും തിരുമേനി മാലാഖമാരുടെ രൂപമോ വിണ്ണിലെ വൃന്ദത്തിൻ ഭാവമോ മഴവില്ലിൻ നിറമോ താരാനീ മന്ദസ്മിതം തൂകും തിരുമേനി കാല നക്ഷത്രമോ മണ്ണിലെ നവസൂര്യ ശോഭയോ പുലർക്കാല നക്ഷത്രമോ മണ്ണിലെ നവസൂര്യ ശോഭയോ മറനീങ്ങും വാത്സല്യമോ താരാനി സ്നേഹാമൃതം തൂകും തിരുമേനി മറനീങ്ങും വാത്സല്യമോ താരാനി സ്നേഹാമൃതം തൂകും തിരുമേനി മാലാഖമാരുടെ രൂപമോ വിണ്ണിലെ വൃന്ദത്തിൻ ഭാവമോ മഴവില്ലിൻ നിറമോ താരാനീ മന്ദസ്മിതം തൂകും തിരുമേനി മാലാഖമാരുടെ രൂപമോ വിണ്ണിലെ വൃന്ദത്തിൻ ഭാവമോ മഴവില്ലിൻ നിറമോ താരാനീ മന്ദസ്മിതം തൂകും തിരുമേനി വിശ്വാസഗോപുരമോ തിരുനാഥൻ തൻ പ്രതിരൂപമോ വിശ്വാസഗോപുരമോ തിരുനാഥൻ തൻ പ്രതിരൂപമോ കരം നീട്ടും ആശ്വാസമോ താരാനി വാത്സല്യം തൂകും തിരുമേനി കരം നീട്ടും ആശ്വാസമോ താരാനി വാത്സല്യം തൂകും തിരുമേനി മാലാഖമാരുടെ രൂപമോ വിണ്ണിലെ വൃന്ദത്തിൻ ഭാവമോ മഴവില്ലിൻ നിറമോ താരാനീ മന്ദസ്മിതം തൂകും തിരുമേനി മാലാഖമാരുടെ രൂപമോ വിണ്ണിലെ വൃന്ദത്തിൻ ഭാവമോ മഴവില്ലിൻ നിറമോ താരാനീ മന്ദസ്മിതം തൂകും തിരുമേനി